ഗുരു പറഞ്ഞിട്ടുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടായിരിക്കണം. കേട്ടിട്ടുണ്ട്? മതവും രാഷ്ട്രീയവും അത് വേറെ വേറെ എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ മത നേതാക്കന്മാര് രാഷ്ട്രീയ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവരുടെ അധികാരം അവരുടെ മതത്തിനോട് അവർ പ്രത്യേക പ്രതിപത്തി കാണിക്കും. അപ്പോൾ മറ്റ് മതക്കാരോട് സ്വാഭാവികമായിട്ടും അവർക്കൊരു വെറുപ്പുണ്ടാവും. ഇസ്ലാം മതം, ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രമാണമാണ് മത പുരോഹിതനായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. പ്രവാചകന്റെ കാലത്തിന് ശേഷം പ്രവാചകന്റെ പരമ്പരയിലൊക്കെ അതാ സംഭവിച്ചത്. ഉമ്മറവ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവര് മത പുരോഹിതന്മാരുമായിരുന്നു രാജ്യം ഭരിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ രാജ്യങ്ങളിലൊക്കെ നിരന്തരമായ യുദ്ധവും കലഹങ്ങളും. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു മത അവരെന്താ ചെയ്തത്? അവരുടെ രാജ്യത്തെ ജീവിക്കുന്ന മറ്റ് മതവിശ്വാസികൾ പ്രത്യേകം കരം കൊടുക്കണം. അങ്ങനെ ക്രിസ്തു മതത്തിനും ഈ പ്രശ്നം ഉണ്ടായി. അവരും പലപ്പോഴും എന്ത് ചെയ്തു? പോപ്പും രാജാവും ഒന്നായിട്ടുണ്ട്. രാജാക്കന്മാർ പോപ്പായിട്ടുണ്ട്. പോപ്പ് തന്നെ ഒരു ചെറിയ രാജ്യത്തിലാണെങ്കിൽ രാജാവാണ്. കേരളത്തിൽ തന്നെ നോക്കിയ മുസ്ലിം ലീഗ് എന്നുണ്ട്. ആ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നൊരു മത നേതാവാണ്. അപ്പൊ അന്തിമ തീരുമാനമൊക്കെ എവിടെ എടുക്കും? അവിടെ എടുക്കും. ഇപ്പൊ ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ലെങ്കിലും മതത്തിന്റെ ഒരു സ്വഭാവമനുസരിച്ച് ഇതാണ് മറ്റു മതക്കാർ കരം കൊടുക്കുന്നത്. അതിനവര് പറയുന്ന ന്യായം വെച്ചാൽ മറ്റു മതക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരിന് കരം കൊടുക്കണമെന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ആധുനിക മുസ്ലിങ്ങളൊക്കെ അതിനെതിരായി ചിന്തിക്കുന്നുണ്ടാവുന്നു. ശരിയായ കാര്യമല്ല പുരോഹിതന്റെ ഭരിക്കണമെന്ന് പണ്ട് പറഞ്ഞു. അത് അന്നത്തെ കാലത്താണ്. ഇന്നതൊന്ന് ശരിയല്ല. എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഇവിടെ എന്താണ്, ഒരു സന്യാസി തന്നെ മുഖ്യമന്ത്രിയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ സന്യാസിമാർക്ക് ഒരാഗ്രഹം തോന്നുന്നു, ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയാൽ അവിടെ ഒരു സ്വാമിജി. ഇവിടെയും പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നടന്നു കിട്ടാൻ വലിയ പാടാ. ഇവിടെ ആരും അംഗീകരിക്കത്തില്ല. ഒരു സ്വപ്നം കാണാമേ. അവിടെ അതൊക്കെ നടക്കും. അതവിടെ നടക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ ജാതി ഘടനയും അതിനെ അനുകൂലിക്കുന്നുകൊണ്ടാണ്. ഹൈന്ദവ വികാരമുള്ള ജനങ്ങൾ കൂടുതൽ സംഘടിച്ചപ്പോൾ അവിടെ അങ്ങനെ സാധിച്ചു. അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയവും വന്നിട്ടുണ്ട്. അതൊന്നും എല്ലായിടത്തും സാധിക്കില്ല. ചിലപ്പോൾ ഒരു സന്യാസി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കൂടാന്നൊന്നുമില്ല. ഈ പറഞ്ഞാണ് വേണ്ടി വന്നാകും. ഇങ്ങനെ കേൾക്കുന്നില്ല. അടുത്ത പ്രധാനമന്ത്രി ചിലപ്പോ ആകും. അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ വരുമ്പോ എന്താണ് എല്ലാ മതങ്ങളോടും സമഭാവന ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. ഇനിയിപ്പോ ഒരു സന്യാസിക്ക് രാഷ്ട്രീയ ചിന്താഗതികൾ വരാം, അവർക്ക് രാഷ്ട്രീയം ആകാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു സന്യാസി ഒരു പൗരനാണ്. ഒരു പൗരന്റെ എല്ലാ അവകാശങ്ങളും സന്യാസിക്കുണ്ട്. അപ്പോൾ സന്യാസിക്ക് രാഷ്ട്രീയമാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സന്യാസി പ്രധാനമന്ത്രിയാകുക, ഒരു അച്ഛൻ പ്രധാനമന്ത്രിയാവുക, ഒരു മൊയ്തിയാര് പ്രധാനമന്ത്രിയാകുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സമമായി അവർ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തര കലാപമുണ്ടാവും, സിവിൽ വാർ ഉണ്ടാവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടാവും. കാരണം എന്തുകൊണ്ട്? ഇവിടെ മറ്റ് മതവിഭാഗക്കാരും ശക്തരാണ്, ഹിന്ദുക്കൾ മാത്രമല്ല. 140 കോടി ഹിന്ദുക്കളുണ്ട്, 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ഇവരെല്ലാം ശക്തരാണ്. ഒരു കലാപങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അതിനൊരുപാട് ആളൊന്നും വേണ്ട, കുറച്ചുപേര് വിചാരിച്ചാലും സാധിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സന്യാസി അങ്ങനെ രാഷ്ട്രീയത്തിൽ നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ മതം കടന്നു വരാൻ പറഞ്ഞു. അയാൾ മതേതരനായിരുന്നാലേ എന്തു പറ്റൂ, രാജ്യത്തിന്റെ ഭരണം സുഖമായി പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ചു കാലമൊക്കെ നിൽക്കും, അത് കഴിയുമ്പോൾ വീണ്ടും കലാപങ്ങളിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് അടിച്ചൊതുക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്ന അസ്വസ്ഥതയായിരുന്നു. അങ്ങനൊരു അപകടം അതിനകത്തുണ്ട്. അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നതിനും ഈ മതത്തിന്റെ അതിപ്രസരം വരാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം, അതിന് ജാതി മത പരിഗണനകളില്ലാതെ ഓരോരുത്തർക്കും എന്താ വേണ്ടത് അത് അതനുസരിച്ച് എന്താണോ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മതപരിഗണന വളരെ അപകടമുണ്ടാകും. അപ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ വലിയ സന്തോഷമാണ്. എന്താണോ ഒരു സ്വാമി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. അപ്പോ നമ്മൾ രക്ഷപ്പെട്ടാൽ പോരാ, ഒരു രാജ്യത്തിലെ എല്ലാ പൗരന്മാരും രക്ഷപ്പെടണം. എല്ലാ പൗരന്മാരും രക്ഷപ്പെടണം, നമ്മൾ മാത്രം രക്ഷപ്പെട്ട അത് വെറുതെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളവര് എന്ന് പറയുക. ബാക്കിയുള്ളവരെയൊക്കെ അപ്പൊ എന്ത് ചെയ്യും, ഭീതിയിൽ കഴിയേണ്ടി വരിക. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ അന്യവത്കരണം വരും. അവർ വേറെ ആൾക്കാരാണ്, നമ്മളൊക്കെ ഒന്നാണ്, അവർ വേറെയാണ്, അവർ നമ്മളെ ശത്രുക്കളാണ്, അവരെ സൂക്ഷിക്കണം. ആ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങളുണ്ടാക്കും, സമാധാനമില്ലാതെ. അപ്പോ അതുകൊണ്ടാണ് ഗുരു എന്ന് പറഞ്ഞത് മതവും രാഷ്ട്രീയം വേറെ വേറെ. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യമായിരിക്കും. വ്യക്തിപരമായ ഒരാൾക്ക് അങ്ങനെ ഒരു മതവിശ്വാസം വെച്ച് പുലർത്താം. പക്ഷെ അത് സംഘടിതമായിട്ട് അത് വരികയും അത് സംഘടിതമായി വരികയും മറ്റ് ഉള്ളവർക്ക് അത് ഉപദ്രവമായി തീരുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു രാഷ്ട്രീയ മോഹം കൂടെ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മതവും രാഷ്ട്രീയവും രണ്ടായിരുന്നു. അപ്പോ സന്യാസിമാര് എന്താണ് രാഷ്ട്രീയവുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ സന്യാസിമാർക്ക് എങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് രാഷ്ട്രീയവുമായിട്ട്? അങ്ങനെ സാധിക്കും. സന്യാസിയുടെ പിറകിൽ ആൾക്കാരുണ്ടെങ്കിൽ ആണ്, സന്യാസിയുടെ പിറകിൽ ഒരു സമൂഹം ഉണ്ടെങ്കിൽ സന്യാസി എന്ത് ചെയ്യും? അത് അവർക്കും തോന്നും ശരി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം നിലപേശം എന്ന് തോന്നും. അപ്പൊ സമുദായത്തെ ഇപ്പോ അങ്ങനെ ഇപ്പൊ സമുദായങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സമുദായങ്ങളുടെ കാര്യം നോക്കാൻ സമുദായത്തിന് നേതാക്കന്മാരുണ്ടെങ്കിൽ പിന്നെ സന്യാസിന് അങ്ങോട്ട് പോകും, അവര് നോക്കിക്കൊള്ളും. സമുദായത്തിന്റെ കാര്യം സമുദായ നേതാക്കന്മാരെ നോക്കും, സന്യാസിന് അതിൽ പോയി ചാടുന്നു. അപ്പോ സന്യാസിമാര് മുമ്പ് നടന്നിട്ടുള്ള അതൊക്കെയാണ്. സന്യാസി എന്ത് ചെയ്യുന്നു? ആദ്യം സമുദായത്തെ സ്വാധീനിക്കുന്നു, സമുദായത്തെ സ്വാധീനിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു, രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സമുദായത്തെ സ്വാധീനിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് രണ്ടിന്റെയും സ്വാധീനം നേടിയെടുക്കുന്നു, രണ്ടിന്റെയും സ്വാധീനം നേടിയെടുത്തിട്ട് ഈ രണ്ട് സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? തന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. താൻ തനിക്കൊരു വലിയ ചോദിക്കും, വലിയ ഒരാൾ വലിയ ആളാകുന്നത് നല്ലതായിരിക്കും, അതിലെന്താ ദോഷം? ഒരാൾ വലിയ ആളാകുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ടോ? ഒരാളങ്ങനെ വലിയ ആളാകുന്നത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ സമുദായത്തിലും സന്യാസത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം ഒരുപോലെ നിൽക്കുമ്പോൾ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടും. ഏത്? എന്താ നഷ്ടപ്പെടുന്നത്? സന്യാസം പോവും, ബാക്കി രണ്ടും കാണാം ചിലപ്പോൾ, ബാക്കി രണ്ടുമായിട്ട് ഒരുമിച്ചും പോകും, പക്ഷെ സന്യാസം കാണത്തില്ല. അത് നഷ്ടപ്പെടുന്ന അയാളെ തന്നെ അറിയത്തില്ല. ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഈ രാഷ്ട്രീയം മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് സമയവും രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? അത് അവസരവാദപരമായിരിക്കും എപ്പോഴും. രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അവസരവാദപരമെന്ന് വെച്ചാൽ എങ്ങനെ വോട്ട് സംഘടിപ്പിക്കാം, എങ്ങനെ അധികാരത്തിൽ വരാം, ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എപ്പോഴും ഉള്ള താല്പര്യം. അപ്പൊ അതിനുവേണ്ടി അവർ അവരുടെ നയങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനവർ പറയുന്ന അടവ് നയങ്ങൾ എന്നൊക്കെ പറയും, ഏസമി ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് സ്ഥിരമായ ഒരു പോളിസി കാണത്തില്ല. ഇന്നത്തെ അതല്ലേ പറയുന്നത്, രാഷ്ട്രീയത്തിൽ ഇന്നലത്തെ ശത്രു ഇന്ന് മിത്രം, ഇന്നത്തെ മിത്രം, ഇങ്ങനെ അങ്ങനെ ഒരു സ്ഥിരതയൊന്നുമില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കാരണം അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എന്താണ്? അധികാരത്തിൽ വരിക. ഇതാണ് രാഷ്ട്രീയത്തിന്റെ അവസരവാദപരമായ നിലപാട് എടുക്കുക. അതിനനുസരിച്ച് അവരെപ്പോഴും ആലോചിക്കുന്നത് അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പോ ഒരു സന്യാസിക്ക് അങ്ങനെ നയിക്കാൻ പറ്റും? സന്യാസി രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞു അപ്പോ ഒരു രാഷ്ട്രീയക്കാരനായി നിൽക്കാൻ പറ്റും. അപ്പോ ഒരു സന്യാസത്തില് എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കളയേണ്ടി വരും, അവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പോ അവിടെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? വെട്ടി നിരത്തുക, വെട്ടിപ്പിടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. കൂടെ നിൽക്കുന്നവനെയും അവിശ്വാസം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തട്ടിപ്പുറത്തുകളെയും അവനെ ഒതുക്കിക്കളയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കണ്ട് പഠിക്കും. ആ അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോ ഇതെല്ലാം കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ ഈ സന്യാസി പ്രസ്ഥാനത്തിൽ ഇതൊക്കെ കൊണ്ടുവന്ന് നടപ്പിലാക്കും. അപ്പോ ഇപ്പൊ ഒരു സന്യാസി ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതാണിപ്പം എല്ലാ സന്യാസിമാർക്കും അതിൽ താല്പര്യം കാണത്തില്ല. ചിലരെങ്കിലും അതിനോട് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, ഈ പോക്ക് എങ്ങോട്ടാണ്, ഇത് ശരിയല്ലല്ലോ ഈ പോക്ക്, അതിനോട് താല്പര്യമില്ലാത്തവർക്കാണ്. അപ്പോൾ അവർ ചിന്തിക്കും ഇയാളുടെ പോക്ക് ശരിയല്ല. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്യാസിമാരോട് യോജിച്ചു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവരിതൊക്കെ ശരിയല്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ അടവുന്ന നയങ്ങളെല്ലാം എവിടെ കൊണ്ടുവരും? ഈ സന്യാസി ഇതിലും കൊണ്ടുവരുമ്പോൾ അവിടെ എതിർക്കുന്നവരെ ഒതുക്കാൻ പല വിദ്യകളൊന്നും, ഒന്ന് അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പുറത്ത് ചാടിക്കും. അപ്പോൾ അവർ പുറത്ത് പോകും, ശത്രുക്കൾ പോകും. ഇനി അല്ലാത്തവരെ സ്വാധീനിക്കും. സ്വാധീനിക്കുകയെന്ന് വെച്ചാൽ അതിന് വേണമെങ്കിൽ കാശ് കൊടുക്കും. അപ്പോൾ മാസം തോറും മാസപ്പടി കെട്ടിയിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. എങ്ങനെ മാസപ്പടി? എനിക്ക് നമ്മളിതിൻ്റെയൊക്കെ കൂടെ നിന്ന ആളല്ലേ, അപ്പൊ എനിക്ക് വ്യക്തമായിട്ടറിയാം. മാസപ്പടി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് അത് മതി. സമയർക്കം തോന്നും ലോട്ടറി വിൽക്കാൻ പോകുന്നതിന് പകരം വെയിൽ കൊള്ളാതിരുന്ന് ചെലവ് കടന്നു പോകുന്നു. സമയരെ സംബന്ധിച്ച് ഒത്തിരി പേർക്ക് അങ്ങനെ മതി. ജീവിതം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ അതൊക്കെ എന്തോ ചെയ്യട്ടെ, നമുക്കെന്തോന്നു. അങ്ങനെയുള്ള സ്വാമിമാരെ നമ്മൾ ഉദ്ദേശിച്ചു. സ്വാമി ഇതിനൊന്ന് ശ്രദ്ധിക്കാൻ പോകരുത്, പലതും നടക്കും. ഇതൊന്ന് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അവർക്കറിയാം ഇതൊന്നും ശരിയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കരുതെന്നാണ്. അപ്പോ സന്യാസിമാർക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു കൂട്ടുത്തരവാദിത്വമുള്ളത് ശ്രദ്ധിച്ചാൽ ഒന്നുകിൽ അനുകൂലിക്കണം അല്ലെങ്കിൽ എതിർക്കണം. എതിർത്താൽ എന്താണോ കട്ടപ്പോക. പിന്നെ എന്താകും? ആടിനെ പുലിയാക്കും, പട്ടിയാക്കും, ചെന്നായാക്കും, എന്നാക്കി അവനെ വട്ടം കിറക്കി അവന്റെ പുലകുടിയ അടിയന്തിരം നടത്തിക്കണം. എന്താണ് പിന്നെ അന്ന് ആ കാലത്തൊക്കെ എതിർക്കുന്നവരോടുള്ള ഭീഷണി എന്തെന്നറിയാം? കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല, ഇങ്ങനെയാണ് ഭീഷണി. ഈ കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നും പുറത്തുള്ളവർക്ക് അറിയത്തില്ല. പുറത്തുള്ളവരൊന്നും അറിയുന്നില്ലല്ലോ അകത്തെന്താ നടക്കുന്നതെന്ന്. ഇതൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കും, ഇവിടെ ആശ്രമത്തിലൊന്നുള്ളതല്ല, പുറത്തു പോലും ജീവിക്കാൻ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഭീഷണിയായിരുന്നു അത്. അങ്ങനെയാണ് പലരും ഓടിപ്പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഭയന്നിട്ട്. പണ്ടൊരു സ്വാമി ഇവിടെ നിന്ന് ഇതുപോലെ പേടി ജോലിയിട്ട് പിന്നെ സ്വാമിയെ തിരക്കി ആൾക്കാർ പോയപ്പം കേരളം കടഞ്ഞ്, തമിഴ്നാടും കഴിഞ്ഞു, യു പിയും കഴിഞ്ഞ്, ഹരിദ്വാറും ഉത്തരകാശിയും കഴിഞ്ഞു, അതിന്റെ അപ്പുറത്തങ്ങ് ഹിമാലയത്തിൽ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കകത്തുനിന്ന് അവന് സ്വാമിയെ കണ്ടെത്തിയത് ഒറ്റപ്പോ. കേരളം എന്ന് പറയുന്നത് കേരളം അല്ലെന്ന് മനസ്സിലായില്ല. ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇനി അങ്ങനെ ആരും പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇതിന് വരുന്ന അപകടങ്ങൾ. അപ്പോൾ അതിൽ പോകുമ്പോൾ ഒരുപാട് വ്യക്തിപരമായതിലൂടെ നേട്ടം ഉണ്ടാകാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് പ്രസ്ഥാനത്തിനൊക്കെ ദോഷമേ ഉണ്ടാകത്തുള്ളൂ ആത്യന്തികമായിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പ്രശംസിക്കും. എന്താണ് പ്രശംസിക്കുന്ന ഈ കൂടെ നിൽക്കുന്നവർക്ക് ഇതുപോലെ മാസപ്പടി ഉൾപ്പെടെയുള്ള ഒരുപാട്, അത് സന്യാസിമാരായാലും ശരി സിവിലിയന്മാരായാലും ശരി, അവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല ഭയങ്കര ശേഷിയുള്ള ഒരു, പക്ഷെ ഈ പറയുന്നവര് തന്നെ ആരെങ്കിലും വന്നു കണ്ടെങ്കിലുള്ള സ്വാമിമാരെ കണ്ടെന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലോ, രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റ് സാമുദായികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഔദ്യോഗികമായോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കി വരും. ശരിക്കും എന്നോട് പലരും പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ആള് കൊള്ളാം പക്ഷെ അയാളൊരു സ്വാമിയൊന്നുമില്ല, മനസ്സിലായോ? എനിക്ക് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആളൊരു സ്വാമിയൊന്നുമില്ല. ഈ നേട്ടം നേടിയ ആൾക്കാരാ പറയുന്നത്. അപ്പൊ അവര് മനസ്സുകൊണ്ട് അംഗീകരിക്കത്തില്ല. അത് പല പലരുടെ അഭിപ്രായങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള സ്വാമിമാരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്വാമിമാരെയൊക്കെ ചുറ്റിപ്പറ്റുന്ന ഒരാള്, ഒരു വലിയ മുതലാളി, ആലപ്പുഴയുള്ള ഒരു മുതലാളി വേറൊരു സന്ദർഭത്തിൽ എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞാ മറ്റേ സ്വാമിയുണ്ടല്ലോ, സ്വാമി നല്ല കഴിവുള്ള ആളാണ്, ഞാനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു, നല്ലത്. പക്ഷെ സ്വാമി വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ശാന്ത അങ്ങനെ പറയും, എന്റെ വീട്ടിൽ ഒന്നും താമസിക്കാറുണ്ട്, പക്ഷെ ഞാനൊരു ഔട്ട് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ദൂരെ, അവിടെ താമസിപ്പിക്കത്തേ ഉള്ളൂ, വീട്ടിൽ കയറ്റാറില്ല, അവിടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. ഈ ആശ്രിതന്മാർ കൂടെ ഇതെന്നോട് നേരിട്ട് പറഞ്ഞാണ്, ഈ ആശ്രിതന്മാർ കൂടെ നടക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ടൊക്കെ അങ്ങ് പ്രശംസിക്കുകയും കഴിവാണെന്നൊക്കെ പറയും. അവര് തിരിഞ്ഞെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ പറയും രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്. പിന്നീട് ഞാൻ പല സന്ദർഭത്തിലും, ഞാനവരെയൊന്നും കാണാൻ പോയിട്ടില്ല, ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് മന്ത്രിമാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മറ്റൊരു വശം. ആ വശം എന്ന് പറയുന്നത്, ആ വശമാണ് എന്ത് ചെയ്യുന്നത്, പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുന്ന ആ വശമാണ്. അത് ദോഷം ചെയ്യും. അത് മാത്രമല്ല, ഈ ശുഗിരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത് തന്നെ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇവിടെ ജാതീയമായ, അതായത് സാമുദായികമായ വളരെ വേർതിരി, വളരെ രൂക്ഷമായ ഒരു സമയത്താണ് ജാതികൾ തമ്മിൽ വളരെ അകലം പാലിച്ചിരുന്ന ഒരു കാലത്ത്. മാത്രമല്ല പരസ്പര വിദ്വേഷത്തിൽ എന്ന് പറയുന്നതിനും തെറ്റ് നിന്നിരുന്ന ഒരു കാലത്താണ് ഈ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത്, ചുവേരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. സ്വാഭാവികമായിട്ടും ആ കാലത്തിന്റെ പ്രത്യേകതയാണ് ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ പിന്നിൽ കൂടിയ ആൾക്കാരുള്ള ഒരു ജാതിയല്ല, അതിന് സംശയമൊന്നും ഇല്ല. ശരിക്കും ഒരു ജാതിയല്ല, അത് ആ ചരിത്ര പശ്ചാത്തലത്തിന്റെ ഒരു സവിശേഷതയാണ്. കാരണം അങ്ങനെ ഒരു സാമുദായികമായ അകൽച്ച ഇവിടെ ഉണ്ടായിരുന്നു, വിദ്വേഷങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെടുക്കാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പ്രായോഗികമായ ഒന്നും നടന്നിട്ടില്ല. പിന്നെ കുറച്ച് അയിത്തം പോലെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസം വന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഈ സാമുദായികമായി ചിന്തിക്കുമ്പോൾ ഉള്ള അകൽച്ചയ്ക്കൊന്നും വലിയ മാറ്റം വന്നു, വ്യക്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതല്ലല്ലോ, വ്യക്തി ചിന്തിക്കുന്നതും സമുദായങ്ങൾ ചിന്തിക്കുന്നതും രണ്ട് രീതിയിലാണ്. അത് ഗുരു ജീവിച്ചിരുന്ന സമയത്തും അങ്ങനെ വ്യക്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ സാമുദായിക വിദ്വേഷത്തിന് ഉപരിയായി ഗുരുവിനെ അംഗീകരിച്ചവരന്നും ഉണ്ടായിരുന്നു, പിൽക്കാലത്തും ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ സാമുദായിക മനോഭാവത്തിന് മാറ്റം വന്നു. അപ്പോ പല കാരണങ്ങളുമുണ്ട്. കാരണം ഇപ്പോ ശരിക്കും പറഞ്ഞ ഈഴവ സമുദായം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഗുരു രംഗപ്രവേശനം ചെയ്യുന്ന സമയം. പക്ഷെ ഗുരുവിന്റെ വരവോടുകൂടി എന്ത് ചെയ്തു, ഒരു വലിയ ശക്തിയായി അങ്ങ് മാറി. കേരളത്തിലെ നിർണായകമായ ഒരു ശക്തിയായി മാറി. എല്ലാ തരത്തിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ വലിയൊരു ശക്തിയായി മാറി. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഗുരുവിനാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണ് എല്ലാവരുടെയും മനസ്സിൽ പഴയ അകൽച്ചകളൊക്കെ ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടെ എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ, മറ്റുള്ളവർക്കെല്ലാം അത് ചിരിക്കാനൊരു ഭയങ്കര ഒരു അവർക്കത് പരിഹാസത്തിനും ചിരിക്കാനും ഒക്കെ വലിയൊരു ഇതാണ്. പക്ഷെ അത് ഈ വളരെ വ്യാപകമായ രീതിയിലാണ്. ഞാനീ രണ്ടു പക്ഷത്തു നിന്നിട്ടുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയാം. കൂടെ കിടന്നവനല്ലേ എന്തറിയാൻ പറ്റുള്ളൂ, രാപ്പനെ അറിയാൻ പറ്റും. വളരെ വളരെ രൂക്ഷമായിട്ടാണ്, വളരെ പരിഹാസപരമായിട്ടാണ്. അപ്പൊ ഇതും ഈ പ്രസ്ഥാനം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന്റെ ഒരു അപജയമാണ്. ഇത് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു അപജയം സംഭവിക്കുമ്പോൾ, ഒരു ജീർണം സംഭവിക്കുമ്പോൾ അത് മുതലെടുക്കുന്നവരാണ്. ഈ അകന്നിരിക്കുന്നവർ അവരുടെ പരിഹാസവും അവരുടെ അവഹേളനയും ആണ് വരുന്നത്. പിന്നെ ഇതിനെ പിന്തുടരുന്നവരുണ്ടല്ലോ, അവർക്കിതത് കാണുമ്പോൾ എന്താ തോന്നുന്നത്, അവർക്ക് ലജ്ജയാണെന്ന്. പ്രസ്ഥാനത്തെ വിശ്വസിക്കുകയും ഇതിന്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നവർ ഇത് കാണുമ്പോൾ ലജ്ജിക്കും. എന്തുകൊണ്ട്? കാരണം അവരുടെ വികാരമാണ് ഈ പ്രസ്ഥാനം. അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ ജീർണതകൾ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായ ലജ്ജ തോന്നും, മറുവശത്ത് പരിഹാസവും. അപ്പോ ഇതിന് ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന് ആരാ കാരണക്കാരാണ്? ആരാണ് ഈ പ്രസ്ഥാനത്തിലുള്ള ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഇതിനെങ്ങനെ ജീർണതയിലേക്ക് വലിച്ചു താഴ്ത്തുന്നവരാണ്. അപ്പോ അങ്ങനെ ഇത്തരം സ്ഥാപനങ്ങളെ അങ്ങനെ രാഷ്ട്രീയ ജീർണതകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനെ അനുകൂലിച്ചാലും പ്രശ്നം, അതിലും വലിയ പ്രശ്നം, എതിർത്താലും പ്രശ്നം. ഇതെല്ലാവരും ഇതിനെ അനുകൂലിക്കില്ല, ആരെങ്കിലുമൊക്കെ അതിനെ എതിർക്കും. എതിർക്കുമ്പോഴത് പ്രശ്നമാണ്. അപ്പോൾ ഇതിന് പരിഹാരം എന്താണ്? ഇതിന് പരിഹാരം എന്താണ്? രാഷ്ട്രീയത്തിലേക്ക് പോകാതെ, രാഷ്ട്രീയത്തിന്റെ പിൻപുകളാകാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സന്യാസിമാർ അവരുടെ പുറകെ പോകാതിരിക്കുക എന്നാണ്. അപ്പൊ അത് രാഷ്ട്രീയം മോശമായതുകൊണ്ടല്ല, രാഷ്ട്രീയം മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എവിടെയാണ് മോശമാകുന്നത്? സന്യാസി രാഷ്ട്രീയമാണ് മോശമാണ്, അത് മോശമാണ്. രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ രീതി പോകട്ടെ, അവരുടെ അടവ് നയങ്ങളുമായിട്ട് പോകട്ടെ. സന്യാസി അതിലേക്ക് പോയി തല കൊടുക്കുക, പിന്നെ അതിൽ നിന്ന് സ്വാർത്ഥ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആളാകാൻ ശ്രമിക്കുക, അങ്ങനെ രാഷ്ട്രീയത്തിനും സമുദായത്തിനും സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നു. ആത്യന്തികമായി എന്ത് വരുന്നു, ആള് സന്യാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുക, അതിൽ നിന്ന് വ്യതിചലിച്ച് പ്രസ്ഥാനം പരിഹാസ്യമായി തീരുന്നു. അപ്പൊ ഇതിനൊക്കെ ആത്യന്തികമായ ഉത്തരവാദിത്വം ആരില് വരും? ആരാണോ ഇങ്ങനെ വ്യതിചലനം ആർക്കാണോ സംഭവിക്കുന്നത് അവനിൽ വരും. അപ്പോ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കട്ടെ. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ശിവേരിയുടെ ബലം എന്ന് പറയുന്നത് യാതൊരു സംശയം വേണ്ട, എന്നെ പിന്നയിക്കുന്ന ഒരു വലിയ സമുദായം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം എന്താണ് ചൂണ്ടയുമായിട്ട് വരുന്നത്, എരയും കുരുത്ത് മനസ്സിലായോ? അവരെല്ലാം തന്നെ ഓരോ ചൂണ്ടയുണ്ട്, അത് ഇടുകയാണ്. എങ്ങനെ? ആ, അപ്പോ ഈ സ്വാമിമാരെന്ത് ചെയ്യുന്നു, ഈ ചൂണ്ടയിൽ കയറി ഒരു. അപ്പോ ശരി, അപ്പൊ രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അത് സമൂഹത്തിന്റെ ഭാഗമാണ്. മനുഷ്യന്റെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയം എന്തായാലും കുറേയൊക്കെ ഉണ്ടാവും. പക്ഷെ വ്യക്തി ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒഴിവാകുന്നൊന്നല്ല. ശിവരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോയാൽ മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും കൂടെ ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. അതാണ് അതിന്റെ കോട്ടം. അപ്പൊ ഇതിന് ചില മറുവാദം ചെല്ലു പറയും, ശരി അങ്ങനെ ശിവഗിരി നമ്മള് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചിട്ടില്ലേ, ശിവഗിരിക്ക് ഉപകാരം ചെയ്തിട്ടില്ലേ, ഇത്ര കോടി തന്നിട്ടില്ലേ, അത്ര കോടി തന്നിട്ടില്ലേ. ശരി, നല്ലതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നിട്ടുള്ളൂ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചതെന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അതൊരു ചൂണ്ട മാത്രമാണ്, ജരകൊരുത്ത ചൂണ്ട. അത് അവരുടെ രാഷ്ട്രീയമാണ്, അതിന് തെറ്റുപറയുകയല്ല. പക്ഷെ എവിടെയാണ് പിന്നെ വഴി തെറ്റുന്ന എവിടെയാണ്? അത് തന്നെ അവരുടെ വഴിതെറ്റുന്ന എവിടെയാണ്? ശിവഗിരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയതിനു ശേഷം അതുവരെ ശരിയാണ്, ഒരു ദോഷമൊന്നുമില്ല. മനസ്സിലായോ? ശിവഗിരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങനെ ആനുകൂല്യങ്ങൾ വരുന്നത് നല്ല കാര്യം. അത് കൈപ്പറ്റിയതിനു ശേഷം പിന്നീട് വ്യക്തികൾ, ശിവരിയല്ല വ്യക്തികൾ, ആ പ്രസ്ഥാനത്തിന്റെ പുറകെ പോകുക, അവിടെയാണ് പ്രശ്നം. അവിടെ തെറ്റ്. അങ്ങനെ ഒരു വ്യക്തി ആ പ്രസ്ഥാനത്തിന്റെ പുറകെ പോകുമ്പോൾ പിന്നെ അയാൾ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ അയാൾ ശ്രമിക്കുന്നത്? ശിവരിയുടെ നേട്ടത്തിന് വേണ്ടിയായിരിക്കില്ല, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോഴാണ് പിന്നെ സ്വാമി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി നടക്കുന്നു. എന്തിനു വേണ്ടി? സ്ഥലം മാറ്റം വാങ്ങാനും പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും. നിങ്ങൾക്കിന്ന് സ്വാമി വരെ പോകുന്നു, അവിടെ ഇരിക്കുന്ന പോലീസുകാരനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ. എന്നിട്ട് സ്വാമി വലിയ അഭിമാനത്തോടുകൂടി ശിവഗിരിയിലെ ഓരോ കസേരകളിൽ ഇരുന്നിട്ട് 10 പേരെ കൂട്ടിയിരുത്തി പറഞ്ഞു, ഞാൻ അവനത് ചെയ്തു കൊടുത്തു, അവൻ വന്ന് കാടി പിടിക്കും. ഇവിടെയാണ് തെറ്റുന്നത്. അപ്പൊ അത് സന്യാസിയുടെ പണിയും. അയാള് രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുക്കുന്നു അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് ശിവരി എന്നൊരു ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. കൊടുത്തോട്ടെ, വാങ്ങിക്കുക. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് അത് അങ്ങോട്ട് കൊടുക്കേണ്ടത് സ്വാമിമാരല്ലല്ലോ, ആരാ കൊടുക്കേണ്ടത്? സമുദായം. അവർ കൊടുത്തോട്ടെ, അവർ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്നുള്ളത്. ഇത് ഏത് ചൂണ്ടയിലാണോ കൊത്തേണ്ടതെന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ ജോലിയാണ്, സ്വാമിമാരുടെ ജോലിയല്ല. സ്വാമിമാരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക, ഒരു ദോഷമില്ല, സമ്പത്തല്ല. പക്ഷെ തിരിച്ച് ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വ്യക്തിപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നിടത്ത് ശിവഗിരിക്ക് വീണ്ടും അപജയം സംഭവിക്കും. ഇത് ആണ് മനസ്സിലിരുത്തേണ്ട ഒരു കാര്യം. അല്ലാതെ ഈ രാഷ്ട്രീയം മോശമെന്നോ രാഷ്ട്രീയക്കാർ മോശമെന്നോ അവരല്ലേ ഭരിക്കുന്നു, നമുക്ക് അവരെ മോശമെന്ന് വിളിക്കാൻ എന്താ അവകാശം? അവരിങ്ങോട്ട് വരാൻ പാടില്ലെന്നൊന്നുമില്ല, എല്ലാവരും വരട്ടെ. അതെ, രാഷ്ട്രീയക്കാരെല്ലാം ഇവിടെ വരുന്നതിന് കുഴപ്പമല്ല. പക്ഷെ സ്വാമിമാർ സ്ഥിര സെക്രട്ടേറിയറ്റ് ക്ലിഫ് ഹൗസിലും ഒന്നും പോകരുത്. അതുകൊണ്ട് എന്നെയും കൂട്ടി പോയിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പോകുന്ന സമയത്ത് നമുക്കറിയത്തില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. നമ്മളീ നിലാവത്തിറങ്ങിയ കുറുങ്ങനെ പോലെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതുമായിട്ടൊന്നും യാതൊരു മുൻപരിചയമില്ല, വെളിവില്ലായിരുന്നു, കൂടെ പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ക്ലിഫ് ഹൗസിലൊക്കെ ചെന്ന് ഞങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ? വെറുതെ വെടിയടിക്കരുത്, പൊങ്ങച്ചൻ പറയരുത്. ഞാൻ ആള് ഒന്നും വിടത്തില്ല, ചില അടയാളങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ആ കയറി ചെല്ലുമ്പോ ഇട സൈഡിൽ എന്താണ്? ഞാന് ഇങ്ങനെ കൂടെ പോയിട്ടുണ്ട്. ആ ശരി, ഞാൻ തമാശ പറഞ്ഞു. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ചാടിയും കഴിഞ്ഞ് എഴുന്നേക്കാണ്. എന്നെ കണ്ടോണ്ടല്ല, എന്റെ മുമ്പേ പോകുന്ന ആളെ കണ്ടോണ്ട്. നമ്മളെ കണ്ട ആരാണ്? അപ്പൊ ഇതൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന എന്താണ്? നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഞാൻ ആനാണെന്ന് മനസ്സിലായ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ക്രെഡിറ്റ്, എന്നെ മനസ്സിലായ ഞാൻ ആരാണ്. പിന്നെ രണ്ടാമതൊന്ന്, എന്നോട് കളിച്ചാൽ എന്തായിരിക്കും എന്നറിയാമോ? ഈ രണ്ട് പാഠങ്ങൾ പഠിപ്പിക്കാനാണ് കൊണ്ടു. കേന്ദ്രമന്ത്രിയുടെ അവിടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോകും. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ സ്വാമിമാർക്ക് ഇതൊന്നും ഒരു പ്രചോദനമാകാൻ പാടില്ല, ഭാവിയിലും അത് വരാൻ പാടില്ല. ഇത് നിങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോ ഗുരു ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്, അതായത് സന്യാസിമാരെല്ലാം എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കഴിയണം എന്ന് പറഞ്ഞു. ഈ ഒരുമിച്ച് കഴിയുക എന്ന് വെച്ചാൽ ഒരു മുറിക്കകത്ത് കഴിയുക എന്നുള്ളതല്ല, അതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഒരുത്തൻ വഴിതെറ്റിയാൽ ബാക്കിയുള്ളവർ തിരുത്തണം. അത് തിരുത്തുക എന്ന് വെച്ചാൽ അത് തെറ്റി തുടങ്ങുമ്പം തിരുത്തണം. പിന്നെ ഒരുപാട് പന പോലെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ ഭയങ്കര പാടായി. എന്താണ് സ്വാമി ഒന്നും ഉണ്ടായിരുന്നു? ഞാൻ സ്വാമി മനസ്സിൽ കണ്ടോണ്ടല്ലോ പറയുന്നു, ആരെയും കണ്ടോണ്ടല്ലോ ഞാൻ പൊതുവെ പറയുക. അതുകൊണ്ടാണ് ഒരുമിച്ച് കഴിയണമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരാളങ്ങനെ വഴിതെറ്റി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ അത് കറക്റ്റ് ചെയ്യണം, അല്ലാതെ അതിന്റെ കൂടെ നടക്കരുത്. അപ്പോ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒക്കെ ഇത് വഴിതെറ്റി പോകുന്നത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് പലപ്പോഴും അതൊന്നും മനസ്സിലായിട്ടില്ല, അതാണ് എന്റെ സത്യം. അപ്പോ മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എവിടെയും ആ ഒരു ഫീൽഡിൽ ചെന്നാലേ നമുക്കതൊക്കെ മനസ്സിലാകും. ഇങ്ങനെയുള്ള ഒരു രംഗങ്ങളിലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. വീട്ടിലിങ്ങനെ വളർന്നു, അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സ്നേഹവും സമാധാനമൊക്കെ ഉള്ള ചുറ്റുപാടിലാണ് വളർന്നു വന്നത്. പിന്നെ ഇങ്ങനെ ആശ്രമത്തിൽ വരും എന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിനെ പോലെ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും. ആശ്രമത്തിൽ വന്നു, ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സേരിക്കുന്ന എന്താണ് കണ്ണൻ്റെയും മറ്റേ വാൽമീകിയുടെയൊക്കെ പോലെയുള്ള ഭയങ്കര ആശ്രമമാണ്. എല്ലാവരും ഇങ്ങനെ താഴോട്ടും വളർത്തി മേളോട്ടും വളർത്തിയിട്ടിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അല്ലേ നമ്മുടെ ഭാവന. ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോഴല്ലേ സംഗതികൾ മനസ്സിലാകുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാൻ എനിക്കും താമസം കൊടുത്തു, ഒരുപാട് താമസം വേണ്ടി. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നാളെ സന്യാസിമാരാകുമായിരിക്കും. ആകണമെങ്കിൽ ഇപ്പോഴേ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ അന്ന് നമുക്കിതൊന്നും പറഞ്ഞുതരാരുമില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇപ്പൊ പറഞ്ഞുതരാരുമില്ലായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതെല്ലാം സ്വപ്നമൊന്നും കണ്ടാൽ പോരാ, ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോ ഇതൊന്നും കണ്ടാലും പേടിച്ച് ഓടിപ്പോക്കളയരുത്. എന്ത് കണ്ടാലും എന്ന് വെച്ചാ നിങ്ങൾക്ക് പോകാം, പക്ഷെ അതുവരെ ഇവിടെ നിൽക്കണ, അതുവരെ ഇവിടുന്നെടുത്ത് പുറത്ത് കളയുന്നത് വരെ ഇവിടെ നിൽക്കണം. അതുവരെ പിടിച്ചിരിക്കണം. നിങ്ങളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഓടിപ്പോയെന്ന് പറയട്ടെ. ചിലപ്പോ എടുത്ത് കളഞ്ഞും വരിക്കും. ശരി, അങ്ങനെ വേറെ വഴിയില്ലല്ലോ. ഒരാൾ വടക്കേന്ത്യ പോവാൻ വഴി ചോദിച്ചിട്ട് ഞാൻ വഴി പറഞ്ഞു കൊടുത്തില്ല, ആളാണ് പോകയിരിക്കുന്നത്. കുറച്ച് എസ് എൻ ഡി പിക്ക് കയ്യിലുണ്ട്, ഉണ്ടായിട്ട് പോലും ഓടിപ്പോയി. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും, അപ്പൊ നമ്മളെ പോലെ വെറും മണ്ടനല്ല. എന്നിട്ട് പോലും എന്ത് ചെയ്ത് ഓടിപ്പോയി. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? ഓടിപ്പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഞാൻ വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തെങ്കിൽ ഇപ്പൊ ഇവിടെ ആള് കാണത്തില്ല. അങ്ങനെ ഞാൻ വഴി ചോദിച്ച് പറഞ്ഞു കൊടുക്കാത്ത വേറെ പലരും ഇന്നിപ്പോ ഇവിടെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. വേണം, അങ്ങനെ വേണം, അങ്ങനെ ഓടാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ഓടി ഏതൊരു പൂ ഇപ്പോ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്നിട്ട് അത് വിരവാദം പറഞ്ഞു നാക്കിന് മാത്രമല്ല ഒട്ടും കുറയ്ക്കത്തില്ല. ഞാൻ പലതവണ ഓടി കൃഷിയാണ്, എനിക്കറിയാം. ഓടിപ്പോകും, എല്ലാം സ്വന്തം അനുഭവം വെച്ചാ പറയും. അതുകൊണ്ട് പിന്നെ ഇത് ഒരു നിർദ്ദേശം അതാണ്. എല്ലാവരും ഒരുമിച്ച് കഴിയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തൻ വഴി തെറ്റിയാൽ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? അത് സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തണം. അത് ഇവിടെ ഈ തിരുത്തലെന്ന് പറയുന്നത് എപ്പോഴും ഭരണത്തിലൂടെയാണ് തിരുത്തുന്നത്, അത് മറ്റൊരു വിഷയമാണ്. ഭരണത്തിലൂടെ ആരും ഇന്നത്തെ കാലത്തൊന്നും ആരും ഭരിക്കാനൊന്നും തരത്തില്ല. ഭരണത്തിലൂടെ അല്ല തിരുത്തേണ്ടത്, പിന്നെ എങ്ങനെയാണ്? സൗഹാർദ്ദത്തിലൂടെ തിരുത്തണം. ഭരണത്തിലൂടെ തിരുത്താൻ പോലെ അത് അറിവില്ലായ്മയാണ്. അത് പണ്ടൊക്കെ അത് നടക്കുമായിരുന്നു, കാലം മാറി. ഇപ്പൊ ഓരോ വർഷം കഴിയും തോറും, ഓരോ വർഷം ഒന്നിന് ഓരോ നിമിഷം കഴിയും തോറും മനുഷ്യന്റെ ചിന്താഗതി മാറിക്കൊണ്ട് വരികയാണ്. കാരണം സമൂഹം അവനെ അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതനുസരിച്ച് അവന്റെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കുന്നു. ആൾക്കാരെ ഭരിച്ച് നന്നാക്കുന്നത് ആ കാലമൊക്കെ പോയി. ഇന്ന് ആർക്കും ആരെയും ഭരിക്കാനൊന്നും കഴിയത്തില്ല. സ്നേഹവും സൗഹാർദ്ദവും കൊണ്ട് മാത്രമേ കാര്യങ്ങള് നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചെത്തിക്കുക, ആരെങ്കിലും വഴിതെറ്റിയാൽ അവരെ തിരുത്തി നേരെ കൊണ്ടുപോവുക. എന്തെങ്കിലും പറയുന്നു എല്ലാം പിടികിട്ടുന്നുണ്ടോ? ശരിക്കും ആ സാരം റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ശരി.